ഉപാധിയും സത്ത് പിന്നെ മായ. മായയുടെ ലക്ഷണം പറഞ്ഞു, പിന്നെ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു. ഏതൊക്കെയാണ് മായ എന്ന് പറഞ്ഞു. അടുത്ത് മായ വിദ്യ, അതും മായയാണ്. അനാത്മാ ന സദാത്മാ സതിഥി വിദ്യോതതേയ സ വിദ്യേയം യഥാ രജ്ജു സർപ്പ തത്വ അവധാരണം. അടുത്ത് പറയുന്നു അനാത്മാന സത് ആത്മാസത് ഇതി വിദ്യ ഇതി യയാ മായയാ വിദ്യോദത. മായയാന്നുകൂടെ അവിടെ ചേർക്കണം, കാരണം മായയാണ് വിദ്യ. യയാ മായയാ വിദ്യോദതേ സ മായ ഇയം വിദ്യ യഥാ രജ്ജു സർപ്പ തത്വ അവധാരണം. ഓരോന്നിനും മായ എന്നുള്ള ചേർക്കണം, കാരണം ഈ വിദ്യ എന്ന് പറയുന്നത് മായ. മായ എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. മായ വിദ്യയാണോ എന്ന് പറഞ്ഞു. ഇപ്പോ യയാ വിദ്യോ തതേ മായയാ സാ മായ വിദ്യ ഏയാ മായയാ വിദ്യോദത. ഏത് മായ കൊണ്ടാണോ വിദ്യോദത എന്ന് വെച്ചാൽ വ്യക്തമാകുന്നു. ഇത് ദീപ്തവും സാധാരണ ദീപ്തി എന്ന് വെച്ചാൽ പ്രകാശം കൂടെ എന്താണ് ഇവിടെ അദ്വൈതത്തിൽ വരുമ്പോൾ ദ്വിത്വ ദീപ്തി, അതിന് ജ്ഞാനാർത്ഥമാണ്. എന്നുവെച്ചാൽ ദീപ്തി പ്രകാശം എന്ന് പറയുമ്പോൾ അത് ഭൗതിക പ്രകാശം. ഭൗതിക പ്രകാശത്തിനോട് കാര്യം, അതുകൊണ്ട് അവിടെ ജ്ഞാനം. വി പൂർവത്തിൽ ദ്വിത് ദീപ്തി വിദ്യോദത്തെ വിശേഷരൂപത്തിൽ പ്രകാശിക്കുന്നു. ഇവിടെ എന്താ പ്രകാശം? ഇപ്പം വ്യക്തമായി ബോധിക്കുന്നത്, വ്യക്തമായി അറിയുന്നത്, വ്യക്തമായി നിശ്ചയിക്കുന്നത്, അങ്ങനെ അർത്ഥം. എന്ത് നിശ്ചയിക്കുന്നത്? അനാത്മാനസത് ആത്മാസത് ഇതി ഇപ്രകാരം. അനാത്മാവ് സത്തല്ല, ആത്മാവ് സത്താണ് ഇതി എന്നിങ്ങനെ ഏയാമായ യാതൊരു മായ കൊണ്ടാണോ നമ്മൾ നിശ്ചയിക്കുന്നത്. സമായ ആ മായയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ഇയം വിദ്യ, ഇവിടെ പറയുന്ന വിദ്യ മായ വിദ്യ വിദ്യമായ. പക്ഷെ എല്ലാ മായയും വിദ്യയല്ല, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. തമസും പ്രധാനവും പ്രകൃതിയും എല്ലാം മായയാണ്, പക്ഷെ അതെല്ലാം വിദ്യയല്ല. ഇവിടെ പറയുന്ന മായ എന്ന് പറയുന്ന വിദ്യാരൂപത്തിലുള്ള മായ എന്ന് പറയുന്നത് വിദ്യാരൂപത്തിലുള്ള മായയെക്കുറിച്ചാണ് പറയുന്നത്. വളരെ നല്ലത്, സൂപ്പർ. ഒരു സംശയം, എന്തുകൊണ്ട് ആ മായയാണ് വിദ്യോത്തത്തെ ബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തമാകുന്നത്, വെളിപ്പെടുത്തുന്നത്, നിശ്ചയമായ ബുദ്ധി ഉണ്ടാകുന്നത്? എന്ത്? അനാത്മാനസത്, അനാത്മാവ് സത്തല്ല, ആത്മാ സത്, ആത്മാവ് സത്ത്. ഇന്നത് ആത്മാവാണ്, ഇന്നത് ആത്മാവാണ് ഇത്രയും ബോധിപ്പിക്കുകയല്ല ചെയ്തത്. പിന്നെന്താണ്, നമ്മൾ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മഭിന്നമായിട്ടുള്ള സർവ്വതുമാണ് ആത്മാവ്. ആത്മാവെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സ്വരൂപം. അപ്പോ തന്റെ സ്വരൂപം പ്രപഞ്ചത്തിന്റെ സ്വരൂപം. അപ്പോ സ്വരൂപം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പിന്നെ എന്ത് പറയണം? വാസ്തവ സ്വരൂപം, തന്റെയും പ്രപഞ്ചത്തിന്റെയും വാസ്തവമായ യഥാർത്ഥമായ പരമാർത്ഥമായ സ്വരൂപം എന്ന് പറയും. അങ്ങനെ ഒരു സ്വരൂപം ഉണ്ട് നമുക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെന്നാണ് അദ്വൈതം പറയുന്നത്. നമുക്കതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, പക്ഷെ ഇവിടെ പറയുമ്പോൾ മനസ്സിലാക്കും. അപ്പൊ ആത്മാവ് വാസ്തവ സ്വരൂപം, വാസ്തവ സ്വരൂപം എന്ന് പറയുമ്പോൾ തന്റെ ആത്മാവ്, അങ്ങനെ പേഴ്സണലായിട്ട് എടുക്കരുത്. പിന്നെ സർവത്തിന്റെ യഥാർത്ഥ സ്വരൂപം, ഞാനും നീയും പ്രപഞ്ചവും, സർവത്തിന്റെ യഥാർത്ഥ സ്വരൂപം നടക്കും. അതൊഴിയുള്ളത് ന ആത്മ അനാത്മാ. ആത്മാ ന ആത്മ അനാത്മാന്ന് വെച്ചാൽ ആത്മഭിന്നം എന്നർത്ഥം. അനാത്മാന്ന് വെച്ചാൽ ആത്മഭിന്നം, ഭിന്ന അർത്ഥത്തിലാണ് ന പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വാസ്തവ സ്വരൂപത്തിൽ നിന്നും ഭിന്നമായി എന്ന് പറയുമ്പോൾ താൻ അനുഭവിക്കുന്നത് തന്റെ ശരീരം ഉൾപ്പെടെയുള്ള കാര്യങ്ങള്, പിന്നെ ഈ പ്രപഞ്ചത്തെ, അന്യനെ, ഈ കാണുന്ന തനിക്കും ഈ പ്രപഞ്ചത്തിനും അന്യനും എല്ലാം ഒരു വാസ്തവ സ്വരൂപം ഉണ്ടെന്നാണ് താൻ ഇപ്പോൾ അറിയാതിരിക്കുന്നത്. ആത്മശബ്ദത്തിന്റെ അർത്ഥം തന്നെ അതാണ്. അപ്പോൾ അതാണ് സത്യം, അതാണ് പരമാർത്ഥം, അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഏത് വാക്കുകൊണ്ടും പറയാം. അതിൽ നിന്ന് ഭിന്നമായിരിക്കുന്നതെല്ലാം എന്തായി? അനാത്മാ. ഏതെടുത്താൽ നമ്മുടെ കാര്യം എടുക്കണമെന്നുണ്ടെങ്കിൽ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങള്, ഈ ശരീരം, അതിന്റെ ഭാഗങ്ങൾ, പിന്നെ നമ്മുടെ ഇവിടെ പറയുന്ന ഈ അറിവ്, അറിവില്ലായ്മ, വിപരീത ജ്ഞാനം, എന്നാൽ സർവവും അനാത്മാവാണ്. അപ്പോ അങ്ങനെ ഒരു അത് അനാത്മാവിനെ കുറിച്ച് പറയുക മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്. പിന്നെ എന്ത് പറയുന്നു? അനാത്മാ നസത്ത് എന്ന് പറയാണ്. അനാത്മാവ് സത്തല്ല. നമ്മൾ എന്താണോ ഇവിടെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പരമാർത്ഥമല്ല. നസത്ത് എന്ന് വെച്ചാൽ അത് പരമാർത്ഥമല്ല. സത്തെന്ന് വെച്ചാൽ പരമാർത്ഥം, അത് പരമാർത്ഥമല്ല എന്ന് എന്തുകൊണ്ടോ പ്രത്യേകം പറയുന്നത്. നമ്മൾ ഈ കാണുന്ന എല്ലാത്തിനും നമ്മൾ സത്യമായിട്ട് മനസ്സിലാക്കുന്നു. അങ്ങനെയൊരു ബുദ്ധിയാണ് നമുക്ക് വരുന്നത്. ഇവിടെ പറയുന്നത് പോലെ പരമാർത്ഥം അങ്ങനെ ഒരു സത്യമുണ്ടോ, ഈ പരമാർത്ഥം അല്ലാത്ത ഒരു സത്യമുണ്ടോ, ഇതൊന്നും സാധാരണ മനുഷ്യൻ ചിന്തിക്കില്ല. ഇത് തത്വചിന്തകരാണ് ചിന്തിക്കുന്നത്. കാണുന്ന സത്യമുണ്ട്, പരമാർത്ഥ സത്യമുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ചിന്തകന്മാരാണ്. ഇപ്പൊ സ്വത്ത് അല്ല എന്ന് പറഞ്ഞാൽ തന്നെ കുഴപ്പം വരും, നമുക്ക് ആശയക്കുഴപ്പം. ഇപ്പൊ എന്റെ മുമ്പേയിരിക്കുന്നത് സത്താണ് എന്നുവെച്ചാൽ ഉള്ളത് തന്നെ ഉള്ളു അർത്ഥം. ഉള്ളത് നമ്മൾ ഉള്ളത് എന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് സത്യം, പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ഈ മുമ്പേയിരിക്കുന്ന പുസ്തകം സത്തല്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ, ഉള്ളതെന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. സത്തം എന്ന് പറഞ്ഞാൽ ഉള്ളത് മേശ സത്തല്ല, ഉള്ളതല്ല. പിന്നെ എന്റെ ശരീരം ഉള്ളതല്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും. കാരണം എന്തുകൊണ്ട് അംഗീകരിക്കില്ല, നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമായ കാര്യമാണ് പറയുന്നത്. നമ്മളിതിനൊക്കെ ഉള്ളതെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാളെന്ന് പറയുന്നത് ഉള്ളത് അല്ല, ഇനി അത് ഇല്ലാത്തതാണ്. ഉള്ളതല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ലാത്തതൊന്നും പറയും, പുസ്തകം ഇല്ലാത്തതാണ്, മേശയില്ലാത്തതാണ്. പുസ്തകം മേശയിൽ സഹിക്കും. നമ്മുടെ ഇമ്പ കാണുന്ന ഈ കെട്ടിടം ഇതില്ലാത്തതാണ്. ഇതില്ലായിരുന്നു ഇപ്പൊ എന്ത് ചെയ്തനെ, നമ്മൾ മഴ നനഞ്ഞു, ഇനി മഴയില്ലാത്തതാണ്, ഭൂമിയില്ലാത്തതാണ്. പിന്നെയൊക്കെയാണ് അനാത്മാവെന്ന് പറയും. അപ്പൊ ഇതില്ല എന്നല്ല പറയുന്നത്, അനാത്മാവിന് അസത്വം എന്ന് പറഞ്ഞാൽ അനാത്മാക്കളൊന്നും ഇല്ലാത്തതെന്നല്ല പറയുന്നത്. പക്ഷെ എന്നെ സത്ത് എന്ന് പറയുന്നതിന്റെ വാച്യാർത്ഥം അതാണ്, ഇതൊന്നും സത്തല്ല, ഉള്ളതല്ല എന്ന് വെച്ചാൽ ഇല്ലാത്തതാണ്. അപ്പൊ ഇവിടെ എന്തർത്ഥം എടുക്കണം, പരമാർത്ഥത്തിലുള്ളത് ഉള്ളത് നമ്മുടെ അനുഭവം അത് തന്നെയാണ് ഉള്ളതായിട്ട് തന്നെ. പക്ഷെ പരമാർത്ഥത്തിൽ ഇതുള്ളതല്ല എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇതാണ് തത്വചിന്തകന്മാർ. ഇതിനപ്പുറം ഒരു പരമാർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കുന്നവർ പറയുന്നതാണ് ഗുരുദേവനെ പോലെയുള്ള ഒരുപാട് പേര് ഈ കാര്യം തന്നെ പറയുന്നു. പണ്ടേ പറയുന്നു അനാത്മാസത്വം, ഇതേ ഭാഷയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. പരമാർത്ഥ സത്യമുണ്ട്, അതിൽ നിന്ന് വേറെയാണ് ഇതെല്ലാം. പണ്ടിതൊന്നും സത്യമല്ല. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? അനുഭവത്തിൽ നമുക്കറിയാമോ ഇതൊന്നും സത്തല്ല? ഇരിക്കുന്ന കാര്യം ഉള്ളതല്ല എന്ന അനുഭവമുണ്ടോ? അറിവെന്നുള്ള അനുഭവമുണ്ടോ? എന്റെ മുമ്പേ ഇരിക്കുന്നു, പുസ്തകം ഇവിടെ ഇരിക്കുന്നു, ഞാൻ നോക്കി വായിക്കുന്നു, ഇതില്ല എന്നാർക്കൊന്നും അനുഭവമുണ്ടോ? വിചാരം ചെയ്ത് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് വെച്ചാൽ വിചാരം ചെയ്ത് മനസ്സിലാക്കുന്ന എന്തിനെ ആശ്രയിച്ച്? വിചാരം എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ്? ഒരു യുക്തിയാണ് മനനം എന്ന് പറയുന്നത്. നമ്മൾ യുക്തി വിചാരം എന്നാണ് പറയുന്നത്. വിചാരം ചെയ്യാന്ന് വെച്ചാൽ യുക്തി വിചാരം ചെയ്യും. യുക്തി വിചാരം ചെയ്യുമ്പോൾ നമ്മുടെ അനുഭവത്തിന് അനുസരിച്ച് ചിന്തിച്ചു പോകുമ്പോൾ നമ്മുടെ ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള അനുഭവം, ഇതുവരെ നമ്മൾ ആർജിച്ചു വച്ചിരിക്കുന്ന അനുഭവം, അത് ശരിയായ അനുഭവം, അതിനോട് പൊരുത്തപ്പെടുന്ന നമ്മൾ എടുക്കും, അതിനോട് യോജിക്കാത്ത തള്ളിക്കളയും. ഇതിനാണ് യുക്തി എന്ന് പറയുന്നത്. ഇന്നത്തെ അനുഭവം വേണം, പിന്നെ ഇതുവരെ നമ്മൾ നേടിയ അനുഭവങ്ങൾ ശരിയായ അനുഭവമാണ്, തെറ്റായ അനുഭവമാണ്. അത് ശരിയായ അനുഭവങ്ങളോട് ചേർന്നതിനെ എടുക്കുക, തെറ്റായ അനുഭവങ്ങളോട് ചേർന്നതിനെ തള്ളിക്കളയുക. ഇതാണ് യുക്തി വിചാരം, ഇതാണ് യുക്തിയിൽ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള യുക്തി വിചാരത്തിലൂടെ എത്തിച്ചേരുന്ന നിർണയം, ആ ഇതാണ് ആ നിർണയത്തെയാണ് ഈ പറയുന്നത്. ശാസ്ത്രങ്ങളിലെല്ലാം പറയുന്നു, ഈ അദ്വൈത ശാസ്ത്രങ്ങളിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. നമ്മളോട് ഒരാൾ പറയണം, അല്ലെങ്കിൽ നമ്മളൊരാളോട് പറയണം ഇതൊക്കെ അസത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, അതങ്ങനെ അസത്താവും ചോദ്യം വരും. ജിജ്ഞാസ എങ്ങനെ അസത്താവും? ആ ജിജ്ഞാസയെ ശമിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? അത് വിശദീകരിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണം. വിശദീകരിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും, വീണ്ടും ചോദ്യം വരും, അതങ്ങനെ ശരിയാവും. ചോദ്യം ഉത്തരം, ഇതാണ് പൂർവപക്ഷ സമാധാനം എന്ന് പറയും. പൂർവപക്ഷ സമാധാനം, ചോദ്യം ഉത്തരം, ഇതാണ് യുക്തി വിചാരം. മനനം എന്ന് പറയും, അങ്ങനെ യുക്തിയിലൂടെ ബോധ്യപ്പെടുന്ന കാര്യമാണ് ഈ പറയുന്നത്. അനാത്മ നസത്, ആത്മ ഭിന്നമായ ഒന്നും പരമാർത്ഥ സത്ത് അല്ല. ഇത് അല്ലാത്ത ഒരു രീതിയുണ്ട്. എന്താണ്? നമ്മളൊരാളോട് പറയുകയാണ്, ഒരാളോട് പറയുകയാണ് ഇതൊന്നും സത്യമല്ല പറയുകയാണ്, ഇതൊന്നും സത്യമല്ല എന്ന് പറയും. കാണുന്നത് ഈ പ്രപഞ്ചമൊന്നും സത്യമല്ല. അപ്പോ ഈ പ്രപഞ്ചത്തിലെ പല പ്രശ്നങ്ങളും എല്ലാം ഇടപെട്ട് വിഷമിച്ചിരിക്കുന്ന ഒരാളായിരുന്നു അല്ലേ? ഒരുപാട് ജീവിതത്തിലെ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരാളോട് ഒരാൾ പറയുകയാണ് ഇതൊന്നും സത്യമല്ല. അതായത് ഒരാള് എലിവിഷം എടുത്ത് കഴിച്ച് അറിയാതെ, എലിവിഷം എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയാണ് അതിന്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് നോക്കി എലിവിഷം. അപ്പൊ അയാൾക്ക് മനസ്സിലായി എലിവിഷം കഴിച്ച ചത്തുപോകും, അയാളാകെ പരിഭ്രമിച്ചു. അപ്പോഴാണ് വേറൊരാൾ പറയുന്നത് ഇത് എലിവിഷം തന്നെയാണ്, പക്ഷെ ഇത് ഇന്നാളും ഒരുപാടും കഴിച്ച് ചത്തില്ല, കാരണം ഇത് മായം ചേർത്ത എലിവിഷമാണ് എന്ന് പറയുമ്പോൾ ഒരു ആശ്വാസമില്ല. ഇത് മായം ചേർത്ത്, ഇതാണ് ഈ ആത്മീയം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ആശ്വാസം ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. അനുവിഷം കഴിച്ചു എന്നുള്ള ഭയങ്കരമായ ഒരു ഭ്രമത്തിൽ ചത്തുപോകുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരാൾ പറയുന്നത് ഇത് വേറെ ആൾക്കാർ കഴിച്ചിട്ടുണ്ട്, ഇതൊരാരും ചത്തിച്ചില്ല. എന്താ കാരണം? വേണ്ട പ്രയാസം മാറത്തില്ലേ? അതുപോലെയാണ് ഒരാൾ ഒരുപാട് പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്, അയാളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നം, വളരെ വിഷമിച്ചിരിക്കുന്നു. അപ്പോഴാണ് അയാളെ ഏതെങ്കിലും ഒരു സ്വാമിയുടെ മുമ്പ് ചെന്ന് പെടുന്നു. ഇയാൾ വിചാരിച്ചിരിക്കുന്ന ഈ സ്വാമിക്ക് ഭയങ്കര അറിവുണ്ട്, എല്ലാം അറിയുന്ന ആളാണ്, ഇനി അറിയാനൊന്നും ബാക്കിയില്ല. അപ്പോഴാണ് സ്വാമി അയാളോട് പറയുന്നത് ഇതെല്ലാം മായയാണ്, ഇതൊക്കെ സത്യമാണ്. അത് വലിയ ആശ്വാസമാണ്. അപ്പോൾ എലിവിഷം കഴിച്ചവന്റെ ഇതാണ് എന്ന് വെച്ചാൽ തൽക്കാലം പോകില്ല, അപ്പൊ സത്യമുണ്ട്, മായയാണ്. ശരി, തൽക്കാലത്തേക്ക് അയാൾക്കൊരു ആശ്വാസം എന്തായാലും ഉണ്ടാകാണ്ട്, ഇന്ന് സത്യമുണ്ടല്ലോ, ഞാൻ ഈ അനുഭവിക്കുന്ന ഒരു ദുഃഖവും സത്യമെന്താ? പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ അത് സ്വാമിക്കും അറിയത്തില്ല, ഇയാൾക്കും അറിയത്തില്ല. തൽക്കാലം എന്തായാലും എന്ത് ചെയ്തത്? അയാൾക്ക് ഒരാശ്വാസം. ഇതുവരെയാണ് പലർക്കും ഈ വേദാന്തം കേൾക്കുമ്പോൾ എന്ത് വരുന്നത്? ഒരാശ്വാസം വരുന്നു. ഇതിലൂടെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായോ? പറഞ്ഞു മനസ്സിലായോ? കേട്ടാ മതി സമാധാനം. ശബ്ദത്തിൽ കേട്ടാ മതി സമാധാനം. പിന്നെ ഇത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കും. അങ്ങനെയാണ് പലരും സ്വാമി ആകുന്നത്. ഇയാളുടെ സ്വാമി ആയിരുന്നില്ല ഒരു സ്വാമിയുടെ മുമ്പ് ചെല്ലുമ്പോൾ. അപ്പൊ സ്വാമി പറഞ്ഞ എന്താണ്? ഇതൊക്കെ അസത്യമാണ്. അല്ലെ, എലിവിഷൻ കഴിച്ചവന് ഇത് ഇതായി, ഇത് കൊള്ളാമെന്ന് കേട്ട എല്ലാം അസത്യമാണ്. അപ്പോ ഇയാള് കണ്ടുപിടിച്ച വിദ്യയാണ് എന്ത്? എന്നാ പിന്നെ നമുക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്തൊരു പറയുന്നിടത്തോളം ആശ്വാസമാണ്. വേറെ ആരും ആരെങ്കിലും കേൾക്കാനുണ്ടായെങ്കിൽ എന്തുവരും? എല്ലായിടത്തും പറയാം മായയാണ്, അസത്യമാണ്. ഇത് പറയുമ്പോൾ കേൾക്കുന്നവർക്കൊരു സന്തോഷം, ഇയാളുടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയാൾക്കൊരു സന്തോഷം. മറ്റ് കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കണ്ടല്ലോ. ഇത് പറയുന്ന നിർത്തിയ ഇയാളും കുഴപ്പത്തിലാവും. ഇത് തുടർന്നുകൊണ്ടിരുന്ന ഇയാൾക്ക് സന്തോഷം. അപ്പൊ ചിലർക്ക് ഇങ്ങനെയാണ് ഇതിൽ നിന്ന് സന്തോഷം കിട്ടുന്നത്. കേട്ട് കഴിഞ്ഞാൽ മതി, ഒരാശ്വാസം. സ്വാമി കൊണ്ട് എന്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞു. എന്റെ പൂർവ്വ പുണ്യ സുഹൃതം കൊണ്ടാണ് സ്വാമിയെ കണ്ടത്. ഇപ്പൊ എനിക്കൊരു പ്രയാസമുണ്ട്, എല്ലാ പ്രയാസവും മാറി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ വിചാരത്തിന്റെ ആവശ്യമില്ല. ഒരാൾ പറയുന്നു, കേൾക്കുന്നു, ഒരാൾ വിശ്വസിക്കുന്നു, അയാൾ സന്തോഷിക്കുന്നു, മറ്റുള്ളവരോട് പറയുന്നു, പിന്നെ മറ്റുള്ളവരോട് പറയുന്നതാണ് സന്തോഷം. അങ്ങനെ പോകും. ഇവിടെ അങ്ങനെയല്ല. വിദ്യോത്തത്തെ എന്ന് പറഞ്ഞാൽ എന്താണോ, വിശേഷിച്ച് കാര്യം കേട്ട് അതിനെ കുറിച്ച് ചിന്തിച്ച് ഉറപ്പിക്കുന്നതാണ്, വ്യക്തമാകുന്നതാണ് കാര്യം. മായ എന്ന് സ്വാമി പറഞ്ഞു. കേട്ടവനെ ഏറ്റു പറഞ്ഞു മായ. അതിനെ അറിയണമെന്നൊന്നുമില്ല. മായ കൊള്ള മായ എന്ന് വെച്ചാൽ എന്തോ മായയാണ്. അപ്പൊ അതിന് പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നറിഞ്ഞാ പറയുന്നവനും കേൾക്കുന്നവനും എന്തായി? ഒരു സന്തോഷമായി. ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അവന് വ്യക്തത വേണമെന്നില്ല. അതുകൊണ്ടാണോ ഇവിടെ വിദ്യോത്തത്തെ എന്ന് പറയുന്നത്? അനാത്മാ നസത്ത് എന്നുള്ള കാര്യത്തിൽ എന്ത് വേണം? വ്യക്തമായ ബോധം വരണം. ആ വ്യക്തമായ ബോധം എങ്ങനെ വരത്തുള്ളൂ? വളരെ ചിന്തിച്ചേ വരത്തുള്ളൂ, എല്ലാവരും. പിന്നെ അതിന് വ്യത്യാസം ഉണ്ടാവും. അത് ഒരാൾക്ക് കൂടുതൽ സാമർഥ്യം ഉണ്ടെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് പിടികിട്ടും. സാമർഥ്യം കുറവാണെങ്കിൽ അത് പിടികിട്ടാൻ താമസിക്കും. എന്തായാലും അവിടെ വിചാരം ആവശ്യമാണ്. അല്ലാതെ വിചാരിക്കാതെയുള്ള ഒരു ബോധ്യപ്പെടലിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. വിചാരം ചെയ്തുള്ള ബോധ്യപ്പെടൽ, അതിനു വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്? ഈ എന്ന് പറയുന്ന ഉപസർഗം ചേർക്കുന്ന വിശിഷ്ടം എന്നുള്ള പ്രത്യേകിച്ച് അത് വ്യക്തമാകുന്നു. അത് മനനം ചെയ്യാതെ അങ്ങനെ വ്യക്തമാകത്തില്ല. അപ്പൊ ഇനി ഒരാള് കേൾക്കുന്നു, അയാൾക്ക് ഗുണം വന്നു, വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, കേൾക്കുന്നവനും ഗുണം വന്നു. ഇതിങ്ങനെയും പോയിക്കൊണ്ടേയിരിക്കും. ഒരാളുടെ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ പോയിക്കൊണ്ടേയിരിക്കും. അതേതുപോലെയാണോ ഇത് വിചാരം ചെയ്ത് മനസ്സിലാക്കാതെ ഇങ്ങനെ ശരിക്കേട്ട് സന്തോഷമുണ്ട്, മറ്റുള്ളവർക്കും പറയുന്ന സന്തോഷം. ഇതേതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലവേദന വന്നു, നേരെ പോയി പാരസെറ്റമോൾ വാങ്ങി കഴിച്ച് ആശ്വാസം വന്നില്ലേ. രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും എന്ത് വരും? തലവേദന വരും. വീണ്ടും പോയി എന്ത് വരുന്നു? പാരസെറ്റമോൾ കഴിക്കുന്നു. ഇങ്ങനെ വരുമ്പം കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കഴിച്ചു പോകുന്നത് പോലെയാണ് എന്ത് കേട്ട് പറഞ്ഞ് അതിലാശ്വസിച്ച് പോകും. എന്നുവെച്ചാൽ വിചാരം ചെയ്ത് നിശ്ചയിക്കാതെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറേ ദിവസം പോകുമ്പോഴത്തേക്ക് ഈ പാരസെറ്റമോൾ ഏക്കത്തില്ല. എന്നുവെച്ചാൽ ഇനിങ്ങനെ ഇത് കുറെ ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ സ്വാമിയെ കാണാൻ വരാതെയാവും. പഴയ എഫക്റ്റ് കിട്ടുന്നില്ല സ്വാമിയെ കാണുമ്പോൾ. ആദ്യമൊക്കെ സ്വാമി കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്താണ് ഭയങ്കര നിർവൃതിയാണ്, പാരസെറ്റമോൾ പോലെയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ എഫക്റ്റ് കിട്ടത്തില്ല. പിന്നെ പാരസെറ്റമോളിന്റെ ഡോസ് കൊടുക്കും. ഒന്നിന് പേരെ എന്താക്കും? രണ്ടാകും, മൂന്നാകും, ഒരു രക്ഷയില്ല. അപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ പറ്റില്ല, ഒരു ഡോക്ടറെ പോയി കാണണം. ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനെ പറ്റത്തില്ല, ഇത്രയും നിങ്ങൾ മരുന്ന് കഴിച്ചാൽ ഒരു സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞു അത് അവിടെ ഒരു ട്യൂമറാണ്, അല്ലെങ്കിൽ അതാണ് ഇതാണ്. പിന്നെ അതോടുകൂടി എല്ലാം തീർന്നു. അതുപോലെ തന്നെ ഈ ഭക്തന്റെ സ്ഥിതി, സ്വാമിയെ കണ്ട് സന്തോഷം വന്നു പറഞ്ഞു, മറ്റുള്ളവരോടും പറഞ്ഞു, ഇങ്ങനെ ചിലപ്പോ അവൻ തീരും, അല്ലെങ്കിൽ ചിലപ്പോ അവന്റെ പ്രഭാഷണം തീരും, എന്തെങ്കിലുമൊക്കെ തീരും. നിദ്യോദനം എന്ന് പറയുന്നത് ആ നിശ്ചയകരമായ അറിവ് ഉണ്ടാകത്തില്ല. അതുണ്ടാകണം, ആ ഉണ്ടാകുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അനാത്മ എന്ന സത്യം, അനാത്മാവ് പരമാർത്ഥ സത്യമല്ല. നമുക്കിത് കാണുമ്പോൾ ഇതൊക്കെ സത്യമായി തോന്നുന്നുണ്ടെങ്കിലും വിചാരത്തിലൂടെ, യുക്തി വിചാരത്തിലൂടെ ഇത് ബോധ്യപ്പെടാവുന്ന, ഇനി യുക്തി വിചാരം അല്ലാതെ ഏതെങ്കിലും വഴിയുണ്ടോ ഇതിനെ ബോധ്യപ്പെടാൻ? ഉണ്ടോ? എന്താ വഴി? എന്തനുഭവം? അത് കേൾക്കുമ്പോൾ അനുഭവം ഉണ്ടായ കാര്യമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. പാരാസെറ്റമോളിന്റെ കാര്യം പറഞ്ഞു, എലിവിഷത്തിന്റെ കാര്യം പറഞ്ഞു, അതാണ് അനുഭവം. വേറെ എന്താ വഴി? വേറെ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ട് വിചാരം ചെയ്തിട്ട് അവിടെ നിർത്തരുത്, പിന്നെയോ നേരെ സമാധിയിലേക്ക് പോകണം. നേരെ നടക്കൂ? ഉടനെ നടക്കത്തില്ല. എന്തായാലും ഒരു സത്യം പറഞ്ഞു, ഉടനെ നടക്കത്തില്ല. ഈ ചുറ്റുപാടുകളൊന്നും കണ്ടിട്ടും നടക്കുന്ന ലക്ഷണം കാണുന്നുണ്ട്. അതാണ് പിന്നെ മറ്റൊരു വഴി. അങ്ങനെയും പറയുന്നുണ്ട്, അവിടെ പോയി സമാധി പോയിട്ട് ഇതിനെ മനസ്സിലാക്കാറുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. അത് പിന്നെ നടക്കുകയും നടക്കില്ല എന്നുള്ള കാര്യം ഓരോരുത്തർ തീരുമാനിക്കും. നടക്കുക നല്ലതാ, നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഗുരു നേരിട്ട് പറയുന്ന എന്താണ്? മനനമാ പറയുന്നത്. കാരണം ഇതൊരു സമാധി ഉണ്ടെങ്കിലോ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് അറിയാം. ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യം, നടക്കുന്ന കാര്യം എന്താണ്? മാനനം അത് എന്നാടകത്തില്ല നിന്നാൽ ഇനി നടത്താൻ പറ്റിയതാണ്. സമാധി തുടർന്നിടണമെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ട്? അത് പറയുന്നു. അപ്പൊ ആദ്യം നടത്തേണ്ട കാര്യം അതാണ്. എന്താണ് മനനം? അത് സാധാരണ ആർക്കും പറ്റുന്ന കാര്യമാണ്. അങ്ങനെ മനനത്തിലൂടെ ബോധ്യപ്പെടുമ്പോൾ അനാത്മാസത് എന്ന് ബോധ്യപ്പെട്ടാൽ, അനാത്മാവ് അസത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതൊരറിവാണ്. ഈ അറിവും ഒരു മായയാണ്. ഈ മായയാണ് വിദ്യ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗം അപ്പോ ഇവിടെ പറയുന്ന അനാത്മാക്കൾ സത്യമല്ല, ആത്മഭിന്നമായിരിക്കുന്ന പരമാർത്ഥ സത്യം ഒഴികെയുള്ള സർവ്വതും, അതാണ് അനാത്മാ. ഇതൊന്നും പരമാർത്ഥ സത്യമല്ല എന്ന് തന്നെ പറയുന്നു. പരമാർത്ഥ സത്യത്തിൽ നിന്നും അന്യമായതൊന്നും പരമാർത്ഥ സത്യമല്ല എന്നുള്ള ഈ വിദ്യ, ഈ മായ, ഈ മായ തന്നെയാണ് വിദ്യ. വിദ്യയും എന്താണ്? മായയാണ്. മായ എല്ലാമാണ്. അതുകൊണ്ടെന്താണ്? മായ തമസാണ്, വിദ്യയാണ്, അവിദ്യയാണ്, എല്ലാമാണ്. അതുകൊണ്ട് നമ്മൾ പറയേണ്ടി വരും വിദ്യയും മായയാണ്. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞത് യയാ മായയാ വിദ്യോതേ സാ മായ യം വിദ്യ എന്ന് വ്യക്തമായി മനസ്സിലാക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്.